എട്ട് ഒന്ന് തേന രക്തമേക നാല് രണ്ട് ഏഴ് ദുഷ്ടസാമം. അതുകൊണ്ട് അനുവൃത്തി മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇവിടെയും വരുന്നു തേന, അപ്പോൾ എന്ത് വരുന്നു? തേന ദുഷ്ടം സാമ. അപ്പൊ ഏതന്ധത്തിൽ നിന്ന് ഏതിൽ നിന്നായിരിക്കും പ്രത്യേകം വരുന്നത്? വസിഷ്ഠേന തൃതീയാന്തത്തിൽ നിന്ന് വരുന്നു. തേന ദുഷ്ടം എന്നുള്ള അർത്ഥത്തിൽ പ്രത്യേകം വരുന്നത് സാമ മന്ത്രമായിരിക്കണം. തേനൈത്യേവ എന്നുവെച്ചാൽ തൃതീയാന്തത്തിൽ നിന്നാണ് ഇവിടെയും പ്രത്യേകം വരുന്നത്. വസിഷ്ഠേന ദുഷ്ടം വാസിഷ്ഠം സാമ. വസിഷ്ഠനാൽ ദുഷ്ടമായ സാമമന്ത്രം, ദീർഘ സാമങ്ങളിൽ ഇത് സാമമന്ത്രത്തിന് വേണ്ടി പ്രത്യേകം പറയുന്നതാണ്. തേന ദുഷ്ടം എന്നുള്ള രീതിയിൽ പ്രത്യേകം വരുന്നു. വസിഷ്ഠേന ദുഷ്ടം സാമ എന്ന് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അർത്ഥസാമമായിരിക്കും, സാമമന്ത്രമായിരിക്കും. തേന എന്ന് പറയുന്നതുകൊണ്ട് സാമമന്ത്രത്തിന്റെ ദൃഷ്ടാവാരോ ആ ഋഷിയിൽ നിന്ന് വരാം, ഏത് ഋഷിയായാലും. വസിഷ്ഠനായിരിക്കുന്നൂടെ പറയുന്നില്ല, പക്ഷെ ദർശിക്കുന്നത് സാമമന്ത്രത്തെയായിരിക്കണം. ഋഷിമാരെന്ന് പറയുന്ന മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയുന്നത് കൊണ്ടാണ്. അവർക്ക് അവരുടെ ബുദ്ധി തോന്നിയ കാര്യങ്ങളാണ് മന്ത്രങ്ങൾ. അതുകൊണ്ട് വസിഷ്ഠേന ദുഷ്ടം ആരോഗ്യരോഗന വരും. വസിഷ്ഠ കാരണം ഇവിടെ വിശേഷിച്ച് ഇത് അർത്ഥത്വം നിർദ്ദേശിക്കുന്ന ഒരു സൂത്രമാണ്. വസിഷ്ഠ ശബ്ദത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു പ്രത്യേകം ഒരിടത്തും വിധിച്ചിട്ടില്ല. അതുകൊണ്ടേ സൂത്രം വരും അണ് വരും. അണ് വരുമ്പം വസിഷ്ഠ അണ് ആദ്യവൃദ്ധി ജാകാർലോകം വാസിഷ്ഠ സാമ ശബ്ദം നോസിലും കൊണ്ട് വാസിഷ്ഠം സാമ. വസിഷ്ഠൻ ദർശിച്ച സാമമന്ത്രം എന്നർത്ഥം. അപ്പൊ ഇവിടെ അർത്ഥം എന്തായാലും ഇതെപ്പോഴും സാമത്തിന്റെ വിശേഷണമായിരിക്കണം. പക്ഷെ ഇത് ഋഷിയിൽ നിർബന്ധം പറയുന്നില്ല, ഏത് ഋഷിയായാലും കൊള്ളാം. എല്ലാം കൂടെ അവിടെ ഒരു ഡാണ്. പക്ഷെ ഇവിടെ വാമദേവാത് സാമമന്ത്രങ്ങളെ വസിഷ്ഠം മാത്രമല്ല കണ്ടിട്ടുള്ളത്, വാമദേവനും ഉണ്ട്. അപ്പൊ വാമദേവേന ദുഷ്ടം സാമത്തേന ഇവിടെയും വന്നു. പക്ഷെ ഇവിടെ വരുന്ന പ്രത്യയത്തിന് ഇവിടെ വാമദേവ ശബ്ദത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രത്യയങ്ങളെ വിധിച്ചു. വസിഷ്ഠ ശബ്ദത്തിന് അതില്ല, അതുകൊണ്ട് വാമദേവ ശബ്ദത്തിൽ നിന്ന് ഡ്യത്തും ഡ്യായും വരുന്നു. ഡകാരം തകാരം ഇതൊക്കെ സ്വരത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ശേഷിക്കുന്ന യകാരമാണ്. യകാരം പരത്തിൽ വന്നു കഴിഞ്ഞാൽ എസ് ചെയ്ത പ്രവർത്തിക്കും. ഇവിടെ ഡകാരത്തെ ഡിത്താക്കുന്നത് ടേഹയെ പ്രവർത്തിക്കാൻ വേണ്ടിയല്ല. എന്തുകൊണ്ട്? യകാരം പരത്തിയിരുന്നു കഴിഞ്ഞാൽ ബസഞ്ഞ വന്നിട്ട് എസ് ചെയ്ത പ്രകാരം വാമദേവയിൽ ആകാരം ലോപിക്കും. അപ്പൊ അതൊക്കെ സ്വരത്തിന്റെ കാര്യത്തിനാണ്, നമ്മളിവിടെ സ്വരപ്രക്രിയ പഠിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ടേഹേ അല്ല, വേണമെങ്കിൽ അതും വരാം. ഡാവുന്നുള്ളൂ ടേഹേ വരാം, ആരും തടയത്തൊന്നുമില്ല. പക്ഷെ എസ് സിയുടെ ആവശ്യമേ ഉള്ളൂ. ഇപ്പൊ വാമദേവ ശബ്ദത്തിൽ നിന്ന് തേനദൃഷ്ടം സാമ എന്നുള്ള അർത്ഥത്തിൽ വാമദേവാദ്യ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ട്. ഡ്യത്ത് ഡ്യ വരുന്നു, പരത്തിശേഷിക്കുന്നത് യകാരം. ഇപ്പൊ വാമദേവ ആദിവൃത്തി ഇവിടെ ഉണ്ട്, ശബ്ദത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിന് വ്യത്യാസമൊന്നും വരുന്നില്ല. അക്കാരം ലഭിച്ചു കഴിഞ്ഞാൽ വാമദേവ്യ സാമത്തിന്റെ വിശേഷണമാണ്. സാമമന്ത്രമേ ആകാവൂ, വേറൊന്നും പാടില്ല. സാമശബ്ദം നമസ്കലിംഗമാണ്, അതുകൊണ്ട് വാമദേവ്യം നമസ്കത്തിൽ വന്നു. ഇനി ഇങ്ങനെ ഓരോ വിശേഷാർത്ഥങ്ങളും അതിന്റെ പ്രത്യയങ്ങളെയും നിർദ്ദേശിച്ചു. ശാസ്ത്രങ്ങളിൽ ഭാഷയിൽ പ്രസിദ്ധമായിരിക്കുന്ന ശബ്ദങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി. പരിവൃതോ രഥ, അസ്മിന്നർത്ഥേ അണു പ്രത്യയോ ഭവതി. വസ്ത്രേണ പരിവൃതോ വാസ്ത്രോ രഥ. ഇവിടെയും ഏത് ശബ്ദം വരും? തേന പരിവൃതോ രഥ. അതുകൊണ്ട് ഏത് നിന്നായിരിക്കും? ഇവിടെ പരിവൃതം മൂടിയ എന്നുള്ള അർത്ഥത്തിൽ പ്രത്യയം വരുന്നു. പക്ഷേ മൂടിയത് എന്തായിരിക്കണം? രഥം. രഥം തന്നെ ആയിരിക്കണം, വേറെ ഒന്നാണെങ്കിൽ വരത്തില്ല. അതുകൊണ്ട് മൂടിയിരിക്കുന്ന രഥമായിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് മൂടണം? വസ്ത്രം. എന്തുകൊണ്ടും ആകാം, അതും പറയുന്നില്ല. തേനെന്നാ പറഞ്ഞുള്ളൂ. തേനെന്ന് പറഞ്ഞാൽ മൂടാൻ ഉപയോഗിക്കുന്ന ഏത് കൊടുക്കാം? വസ്ത്രമാണെങ്കിൽ വസ്ത്രം, ചർമ്മമാണെങ്കിൽ ചർമ്മം, അങ്ങനെ. ഏതായാലും മൂടണം. അതായത് പഴയ കാലത്ത് രഥത്തിൽ യാത്ര ചെയ്യുമ്പം സ്ത്രീകളൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ അതിൽ കർട്ടൻ ഇടും രണ്ട് സൈഡ്. അതാണ് ഇവിടെ പറയുന്നത്, രഥം പരിവൃതമായിരിക്കുന്നു, അകത്തിരിക്കുന്ന ആളിനെ കാണാൻ വയ്യ. അതാണ് മുഴുവൻ കവർ. അങ്ങനെയല്ലേ, മുഴുവൻ കവർ ചെയ്യുന്ന എന്തിന്? കുളി നനയാതിരിക്കാനാ? കുളിരു രഥത്തിന്. അത് നമ്മുടെ യുക്തി വെച്ച് മനസ്സിലാക്കുന്നു. ആ ഇനി പുതിയ രഥമൊക്കെ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കാറൊക്കെ മൂടിയിടുന്നത് പോലെ കവർ കൊണ്ട് മൂടിയിടുകയാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദിവസമൊക്കെ പുതിയ കാർ എടുത്ത് നമ്മൾ മൂടിയിടും, പിന്നെ മൂടാറൊന്നും. പിന്നെ വെയിലത്തും മഴയത്തും ഒക്കെ കിടക്കും. പരിവൃതമായിരിക്കുന്ന രഥം എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്നതിനെ കാണാൻ പറ്റുന്നില്ല. പഴയ കാലമാണെന്ന് മനുഷ്യന് കൊടുക്കാൻ തന്നെ തുണിയിലായിരിക്കുന്നത്. പിന്നെയാണ് ഇനി രഥത്തിന് മൊത്തം മൂടുന്നത്. അവിടെ നമ്മൾ യുക്തിപരമായി മനസ്സിലാക്കണം എന്താണ് ഉദ്ദേശിക്കുന്നത്. തേന പരിവൃതോ രഥ. അപ്പോ പരിവൃതം എന്നുള്ള അർത്ഥമാണ് മൂടുന്ന രഥമായിരിക്കണം. മൂടുന്നത് എന്തുമാകാം? ഇവിടെ പ്രത്യേകിച്ച് അർത്ഥത്തെ നിർദ്ദേശിക്കുന്ന സൂത്രമാണ്. പ്രത്യേകത്തെ വിധിക്കാത്തതുകൊണ്ട് ഏതുവരും പ്രാഗ്ദിവീതമാണ്. അതാണ് അസ്മിന്നർത്ഥേ അണ്ണുപ്രത്യയം ഭവതി. ഈ അർത്ഥത്തിൽ അണ്ണുപ്രത്യയം വരുന്നു. വസ്ത്രേണ പരിപൂരതോ വാസ്ത്രം. അപ്പോ ഏതുകൊണ്ടാണോ മൂടുന്നത് തേന, അതിൽ നിന്നാണ് പ്രത്യയം വരേണ്ടത്. അവിടെ വസ്ത്രം കൊണ്ട് മൂടിയതുകൊണ്ട് എന്ത് ചെയ്തു? വസ്ത്രശബ്ദത്തിൽ നിന്ന് പ്രത്യയം വന്നു. ഇവിടെ ആദിവൃത്തി വരുന്നു, അകാരം ലോപിക്കുന്നു. വാസ്ത്ര, രഥം പുല്ലിംഗമായതുകൊണ്ട് വാസ്ത്ര. വാസ്ത്ര എന്ന് പറഞ്ഞു രഥം ശബ്ദമില്ലെങ്കിൽ ഇതിന്റെ അർത്ഥം മനസ്സിലാവോ? മനസ്സിലാവോ? മനസ്സിലാവും. എന്തുകൊണ്ട് രഥം മാത്രമേ അങ്ങനെ പറയാം? രഥം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സാമാന്യമായ രീതി മനസ്സിലാവുമെന്നേ പറയാൻ പറ്റൂ. എന്ന് പറയാം. കാരണം വാസ്ത്ര ശബ്ദം വിധിക്കാൻ വസ്ത്രസ്യ അയം വാസ്ത്ര അങ്ങനെയും പറയാം. വസ്ത്രേ ഭവ വാസ്ത്ര, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്നാലും ഇങ്ങനെ വിശേഷിച്ചൊരു സൂത്രം വിധിച്ചിരിക്കുന്നത് കൊണ്ടും പാണിനി അങ്ങനെ രഥത്തിന് വേണ്ടി പ്രത്യേകിച്ചൊന്ന് പറയണമെങ്കിൽ, ഇപ്പോൾ വാസ്ത്രം എന്ന് പറയുന്നത് സാധാരണ രീതി ഉപയോഗിക്കുന്നത് രഥം എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ വേറെ അർത്ഥത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം പ്രത്യേകം ഉപയോഗിച്ച് ശബ്ദത്തെ ശ്രദ്ധിക്കുന്നതല്ല, ശുദ്ധമായ ശബ്ദങ്ങളെ അർത്ഥത്തെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് യാഥാസ്ഥിതികമായ വൈയാകരണന്മാരുടെ നിലപാട്. ഈ നിയമങ്ങളനുസരിച്ച് പുതിയ ഒരു ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് യാഥാസ്ഥിതികന്മാരുടെ നിലപാട്. പക്ഷെ ആ നിലപാടുകൊണ്ടാണ് സംസ്കൃതം നശിച്ചു പോയത്. സംസ്കൃതം വ്യാകരണം കൊണ്ട് സംസ്കൃതം നശിച്ചു എന്ന് പറയുന്ന അതാണ്. ഏതെങ്കിലും ഒരു ഭാഷയിൽ പുതിയ ശബ്ദം പാടില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നു, അവന്റെ ചിന്താഗതി മാറുന്നു, അവന്റെ ചുറ്റുപാടുകൾ മാറുന്നു, അതനുസരിച്ച് അവന്റെ അറിവും പ്രവൃത്തിയെല്ലാം മാറും, ഭാഷ മാറിക്കൊണ്ടിരിക്കും, പുതിയ ശബ്ദങ്ങൾ വന്നേ പറ്റും. അപ്പം അതനുസരിച്ച് ഭാഷയിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തണം. അത് മാറ്റം വരുത്താൻ പാടില്ല എന്ന് വാശി പിടിച്ചാൽ ആ ഭാഷ പിന്നെ എങ്ങനെ വളരും? സ്വാമി, ഒരു സംശയമുണ്ട്. ഈ നാരായണീയത്തിലെ ചില വാക്കുകൾ പാണിനീയം അനുസരിച്ചല്ല എന്ന് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആ വാക്കുകൾ വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഉള്ളതുകൊണ്ടാണോ മറ്റൊരു വ്യാകരണം കൊണ്ട് സാധുവായത് നാരായണ ഭട്ട? രണ്ടു തരത്തിലും വരാം. മറ്റൊന്ന്, ഒന്ന് മറ്റു ഏതെങ്കിലും ശാസ്ത്ര വ്യാകരണ ശാസ്ത്രത്തിൽ അതിന് സമ്മതി ഉള്ളതുകൊണ്ടായിരിക്കാം. മറ്റൊരു സംഭവം പറയുന്നത് ഇദ്ദേഹം എഴുതിയതിൽ വൈയാകരണന്മാരെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു, അങ്ങനെയാണെങ്കിൽ അത് ശരിയാക്കാം എന്നുള്ള തന്റെ വ്യാകരണത്തിലുള്ള കൃതഹസ്തത വെളിവാക്കാൻ വേണ്ടിയിട്ട് യോഗവിഭാഗം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജ്ഞാപകമെല്ലാം വെച്ചുകൊണ്ട് എന്ത് ചെയ്തു അങ്ങനെയും പറയുന്നത്. വ്യാകരണ ശാസ്ത്രത്തിലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാണിനിയുടെ കാലവും ഭട്ടതിരിയുടെ കാലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിനുശേഷം ഭാഷയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട്. ആ മാറ്റങ്ങളെ പാണിനീയ വ്യാകരണം കൊണ്ട് തന്നെ വേണ്ടി വന്നാൽ ഉൾക്കൊള്ളാം എന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്താം. അത് പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പതഞ്ജലിക്കും അത് ചെയ്യേണ്ടി വന്ന എന്തുകൊണ്ട്? പല ശബ്ദങ്ങളും എന്തിന് പാണിനിയുടെ പ്രയോഗങ്ങൾ പോലും സാധൂകരിക്കാൻ വയ്യാതെ വന്നു. അപ്പം എന്ത് ചെയ്തു? യോഗവിഭാഗം, ജ്ഞാപകം, അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് ആ ശബ്ദങ്ങളെയൊക്കെ സാധൂകരിച്ചു പാണിനീയത്തിൽ നിന്നുമുണ്ട്. അതൊരു വലിയ സർക്കസാണ്. അതിന് എത്രയോ എളുപ്പമാണ് വാർത്തകാരം ചെയ്തതെന്ന് പറഞ്ഞു പുതിയ നിയമങ്ങളങ്ങുണ്ടാക്കി, ഇത് ശരിയല്ല, ഇങ്ങനെ വേണം. ദക്ഷ്യപുഷ്യ ഒരു നക്ഷത്രമാണ് യലോപേരി വാച്യം. നീ പൗഷാന്ന് പറഞ്ഞ ശബ്ദം സിദ്ധിക്കാക്കത്തില്ല. അങ്ങനെ ഒരു ശബ്ദം ലോകത്ത് പ്രസിദ്ധമായി, പിന്നെന്ത് ചെയ്യും? ഇപ്പൊ പുതിയ നിയമങ്ങളാണ് മുഴുവൻ ഉണ്ടാക്കിയത് വാർത്തകാരൻ. ഭാഷകാരൻ ശരിക്കും കുറച്ചുകൂടി സൂത്രത്തിൽ തന്നെ ഉറപ്പിച്ചു, വാർത്തകത്തെ ഖണ്ഡിച്ചിട്ട് പറയും ഇത് സൂത്രത്തിൽ ജ്ഞാപകമുണ്ട് അല്ലെങ്കിൽ യോഗവിഭാഗം ചെയ്യുന്നു. ഈ അഭ്യാസങ്ങളെല്ലാം വാസ്തവത്തിൽ സംസ്കൃത ഭാഷയെ, ഒരു കാലത്ത് സംസ്കൃത ഭാഷയ്ക്ക് ഒരു പ്രൗഢിയെ ഉണ്ടാക്കി കൊടുത്തു. ആ ഇതിനൊരു വളരെ ഗംഭീരമായ ഒരു ശാസ്ത്രം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞൊരു അംഗീകാരത്തെ ഉണ്ടാക്കി കൊടുത്തെങ്കിലും കാലം മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ തന്നെ നിൽക്കണമെന്നുള്ള വാശി പിടിച്ചപ്പോൾ ഭാഷ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ പാടില്ല, ഉള്ളതിനെ ഉത്പാദിപ്പിക്കാനേ പാടുള്ളൂ എന്നൊക്കെയുള്ള വാശി വന്നപ്പോൾ അത് ഭാഷകാരൻ തന്നെയാണ് വാശി. ഭാഷയുടെ വളർച്ച മുരടിച്ചുപോയി. അപ്പോൾ ഒരു കാലത്ത് സംസ്കൃത ഭാഷയ്ക്ക് പ്രൗഢി ഉണ്ടായതും വ്യാകരണം കൊണ്ട് തന്നെ, പിൽക്കാലത്ത് ഭാഷ നശിച്ചതും അതിന് ഒരു വലിയൊരു പങ്ക് വ്യാകരണത്തിന് ഉണ്ട്. അപ്പൊ ഈ വാക്കുകള് ഇപ്പൊ ദുർലഭ്യ വസ്തു എന്നുള്ളൊരു വാക്ക് വേറെ ആണെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവോ? പട്ടതിരി ഉപയോഗിച്ച് വാക്ക് വേറെ ആണെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും? ഉപയോഗിച്ചിട്ടുണ്ടാകുന്നു. ഇപ്പൊ തന്നെ ഇതിൽ പറഞ്ഞില്ലേ പൗഷം ശബ്ദം പാണിനീയത്തിൽ പറ്റില്ലല്ലോ. അപ്പൊ അത് വേറെ ഏതോ ശാസ്ത്രത്തിലുണ്ട്. അത് മറ്റന്തിന് പ്രയോഗിച്ചുകൊണ്ട് തന്നെ പ്രമാണമാകുന്നു, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയും ചെയ്യും, ഒരാള് പ്രയോഗിച്ചതുകൊണ്ട് തന്നെ അത്, അതാണ് നേരത്തെ വിശ്രാമ ശബ്ദം എന്നല്ലേ. കാളിദാസൻ അങ്ങനെ പ്രയോഗിച്ചു, അതിന് സാധൂകരണം. ഇവിടെ പൗഷ്യശബ്ദം അങ്ങനെ തന്നെ, ഏതോ ഒരു ശാസ്ത്രത്തിൽ പ്രയോഗിച്ചു, അതിന് ശരിയാക്കും. ഇതെല്ലാം തന്നെ വ്യാകരണ ശാസ്ത്രത്തിന്റെ എന്താണോ ആ ഒരു ന്യൂനതയാണ്. അതായത് ഈ വാശിപ്പെടുത്തി മാറ്റം യാഥാസ്ഥികത എന്ന് പറയുന്ന കാര്യം അതാണ്. എന്തുകൊണ്ട് അങ്ങനെ യാഥാസ്ഥികന്മാരാകുന്നു? എന്താ പിൽക്കാലത്ത് വന്ന വൈയാകരണന്മാരെല്ലാം ഇത്ര യാഥാസ്ഥികരാകാൻ എന്താ കാരണം? അത് പാണിനി മഹർഷിയാണ്, ആ മഹർഷി പറഞ്ഞതിൽ മാറ്റം വരുത്താൻ പാടില്ല, അതിൽ തന്നെ നിൽക്കണം. അത് ശിവനിൽ നിന്ന് വന്നതാണ്, അതാണ്, ഇതാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില ധാരണകൾ. അപ്പോൾ ഭാഷയെ സംബന്ധിച്ച് ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു അർത്ഥമില്ലാത്ത കാര്യമാണ്. കാരണം അത് നമുക്ക് ഏറ്റവും വലിയൊരു കുഴപ്പം നമ്മൾ തിരിച്ചറിയാത്തത്. നമുക്ക് ഒരിക്കലും നമ്മൾ ഒന്നിൻ്റെയും ചരിത്രപരമായി ചിന്തിക്കത്തില്ല. ചരിത്രം ദൃഷ്ടിയിലൂടെ ഒന്നും പരിശോധിക്കത്തില്ല. അവിടെയെല്ലാം അന്ധമായ ശ്രദ്ധയും വിശ്വാസവും, അതിൽ നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നത്. അവിടെയാണ് ഈ തകരാറുകൾ. ഭാഷയ്ക്കൊരു പരിണാമമുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഭാഷ മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഭാഷയുടെ ചരിത്രത്തോട് ചിന്തിക്കുന്നവർക്കേ മനസ്സിലാവും. അല്ലാതെ അനാദിയായി തന്നെ എന്താണ് സംസ്കൃതം ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്, അത് ബ്രഹ്മാവിൻ്റെ വായിൽ നിന്ന് സൃഷ്ടിയുടെ ആരംഭത്തിൽ അഥ എന്ന് പറഞ്ഞ് പൊട്ടിക്കിളിച്ചാണ്, ഇങ്ങനെയൊക്കെയുള്ള അസംബന്ധമായ കാര്യങ്ങൾ ഭാഷയെ സംബന്ധിച്ച് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചുമുള്ള ഒരു ബോധം അങ്ങനെ ചിന്തിച്ചില്ല മനുഷ്യർ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു തകരാറാണ്. ഇന്ന് ചിന്തിക്കുന്നവർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ഭാഷ അങ്ങനെ പൊട്ടിമുളച്ചതല്ല, അത് ദീർഘകാലമായ മനുഷ്യന്റെ പരിണാമത്തോടൊപ്പം പരിണമിച്ച് വളർന്നു വന്നാണ്. പക്ഷെ അങ്ങനെ ചിന്തിച്ചല്ല, അങ്ങനെ ശ്രദ്ധാജാഢ്യം എന്ന് പറയും. അതാണ് ഈ സംസ്കൃതം നശിച്ചു പോകുന്നതിന് ഒരു കാരണം. അല്ല, അത് ഈ സംസ്കൃതം നശിച്ച എന്തുകൊണ്ടാണ്? ഇവിടെ മുസ്ലിങ്ങൾ വന്ന്, ക്രിസ്ത്യാനികൾ വന്ന്, അതൊക്കെ വെറുതെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ലോകത്ത് എത്രയോ ഭാഷകൾ നശിച്ചു. പിന്നെ ആൾക്കാർ ചോദിക്കുന്നതാണോ ഇത്രയും പുഷ്ടമായ ഒരു സാഹിത്യവും ഇത്രയും ദൃഢമായ ഒരു വ്യാകരണ ശാസ്ത്രവും എല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നശിച്ചുപോയി? അതിനൊരു വലിയ പങ്ക് വ്യാകരണ ശാസ്ത്രത്തിനുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. വൈയാകരണന്മാർക്കുണ്ട്, മാറാൻ പാടില്ല. മാറ്റത്തെ ചെറുക്കുന്നതെല്ലാം നശിക്കും. അത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. മാറ്റത്തിനെതിരെ നിന്നാൽ, ഒഴുക്കിനെതിരെ നിന്നാൽ മറിഞ്ഞു പോകും, ശ്വാസം മുട്ടിച്ചാവും. അത് തന്നെ ഭാഷയ്ക്ക് സംബന്ധിച്ച് ഇത് ഞാൻ പറയുന്നതല്ല, പൊതുവെ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സാമാന്യ ബുദ്ധി എന്നുകൂടെ ചേർക്കണം. ഉള്ളവരുടെയൊക്കെ അഭിപ്രായമാണ്. ഇത് ഏതോ സായിപ്പ് പറഞ്ഞു കേട്ടിട്ട് പറയണം, അങ്ങനെയൊന്നും പറയണം. എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു തകരാറ് ഇതിനകത്തുണ്ടെന്ന്. അപ്പൊ ഇന്നത്തെ ഭാഷയിൽ, ഇന്ന് മനുഷ്യർ ഉപയോഗിക്കുന്ന ഭാഷയ്ക്കനുസരിച്ച് സംസ്കൃതത്തെ മാറ്റണമെങ്കിൽ എത്രമാത്രം ശബ്ദങ്ങൾ ഉണ്ടാക്കേണ്ടി വരും? നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ശബ്ദം ഉണ്ടാക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ സംസ്കൃത ഭാഷ നമുക്ക് വ്യവഹാരത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഈ വ്യാകരണത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന ഒരു മാറ്റവും പാടില്ല. വിപാദ്യന്തേനത് ക്രിയന്തേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഭാഷ ഇന്നത്തെ കാലത്ത് പ്രയോഗിക്കാൻ പറ്റുമോ? ലോകത്ത് ഭാഷകളെല്ലാം അങ്ങനെയാണ്. ഇപ്പൊ ചൈനീസ് ഭാഷ, അവർക്ക് ഇംഗ്ലീഷ് ഭാഷയില്ലാതെ തന്നെ അവരുടെ ഭാഷ കൊണ്ടെല്ലാം ചെയ്യാം. എത്രയോ പ്രാചീനമായ ഭാഷയാണ് ഹിബ്രു ഭാഷ. എല്ലാവരും ഒരു മാറ്റം വരുത്തും ഭാഷയിൽ. മറ്റ് ഭാഷകളിൽ പ്രയോഗിക്കുന്ന ശബ്ദങ്ങൾക്കെല്ലാം അനുകൂലമായി മാറ്റും. എന്തിന്? തമിഴിൽ പോലും മാറ്റുന്നുണ്ട്. അവർക്ക് അയാദാസികമായ നിലപാടില്ല. പുതിയ ശബ്ദങ്ങൾ ഉൾക്കൊള്ളത്തക്ക രീതിയിൽ അവരുടെ ഭാഷയെ അവർ പരിഷ്കരിക്കുന്നുണ്ട്. മലയാളവും മാറുന്നുണ്ട്. അത് മാറ്റാനും പിടിക്കാനും ഒന്നും ആരുമില്ലാതെ തനിയാണ്. അനാഥ കുട്ടികൾ വളരും പോലെയാണ്, അതങ്ങ് വളർന്നോളൂ, ആരും വളർത്തേണ്ട കാര്യമില്ല. സംസ്കൃതം അങ്ങനെയല്ല, വളരാൻ സമ്മതിക്കത്തില്ല, പാടില്ല. അതാണ് ഇത് നശിക്കുന്നതിനൊരു പ്രധാന കാരണം. അങ്ങനെ പിടിച്ചത് കൊണ്ടാണ് പഴയ ഗ്രന്ഥങ്ങളോട് അർത്ഥം ഇപ്പോഴും നല്ലവണ്ണം മനസ്സിലാകുന്നതെന്നും പറയാം. അങ്ങനെ ഒരു നിയമങ്ങൾ എന്തത് കൊണ്ടാണോ പഴയ ഗ്രന്ഥങ്ങൾ ഇന്നും വായിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് പറയുന്നത്? അല്ല, പഴയത് മനസ്സിലാകുന്നില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു, പുതിയത് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. പഴയത് മനസ്സിലാകുന്ന നിയമം ഉള്ളതുകൊണ്ട് അതിനെന്താ കുഴപ്പം? മാറ്റം വന്നാലേ ഭാഷ വളരുമെന്നാണ് പറയുന്നു. വ്യാകരണം ഉപയോഗമില്ലാത്തതെന്നല്ല ഞാൻ പറയുന്നു. വ്യാകരണത്തിന്റെ ഉപയോഗം പരിമിതമായി പോയെന്നാണ് പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. വ്യാകരണത്തിന് പ്രയോജനമില്ലെന്നല്ല പറയുന്നത്, കാലത്തിനനുസരിച്ച് മാറ്റം വന്നില്ല. എല്ലാത്തിനും നിങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ടുവരേ, പിന്നെന്താ ഇത് അംഗീകരിച്ചാൽ? പക്ഷെ ഇന്നിപ്പോ ഇന്നത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? സംസ്കൃതത്തെ പ്രചരിപ്പിക്കുന്നവർക്ക് സംസ്കൃതത്തിൽ പുതിയ പുതിയ പദങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നു. അന്ന് വ്യാകരണം അനുസരിച്ച് സാധിക്കുന്ന കാര്യങ്ങളല്ല, അല്ലാതെ തന്നെ അത് സാധിച്ചേ മതിയാവും. മറ്റ് ഭാഷകളിൽ നിന്നുള്ള പദങ്ങൾ ഇങ്ങോട്ട് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചു വരുമ്പോഴത്തേക്ക് ഭാഷ വളരും. അപ്പോൾ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ നിന്ന് തിരിച്ച് സംസ്കൃതത്തിനും പോകണം. അപ്പോൾ സംസ്കൃതം വളരും. അതെല്ലാം വേറെ വഴിയില്ല. അപ്പോൾ ആൾക്കാർ പറയുന്നത് ആ സംസ്കൃതത്തിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു. എന്താ ഷേക്സ്പിയർ ഉപയോഗിച്ച ഭാഷയാണ് ഇന്ന് ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നത്? അതാണ് കുറവാ പറയുന്നുണ്ട്. അതുപോലെ കുറേ പറയുന്നുണ്ടല്ലോ. അങ്ങനെ അതുപോലെ നഷ്ടമായി പറയുന്നുണ്ടല്ലോ ഇംഗ്ലീഷിലെ. ഇന്നത്തെ ഇംഗ്ലീഷിലെ ഇന്നത്തെ പിള്ളേർക്ക് ഷേക്സ്പിയറോട് ഇംഗ്ലീഷ് പോലും മനസ്സിലാകുന്നില്ല. അത് നഷ്ടമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, പണ്ടത്തെ കടവും പടവും ഒക്കെ ഉടഞ്ഞു പോയി, അതിനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റും. അയ്യോ എത്ര കടവും പടവും ഉടഞ്ഞു പോയി എന്ന് കരയാറുണ്ടായിരുന്നു. ഉണ്ടാ ഒത്തിരി ഘടവും പടവും ഒക്കെ ഉടഞ്ഞു പോയില്ലേ? ശങ്കരാചാര്യ ഉപയോഗിച്ച കട ഇന്നുണ്ടോ? മധുസ്വാമി സരസ്വതിയുടെ പടം ഉണ്ടോ? കരയാറുണ്ടോ? ഉണ്ടോ? അതൊന്നും സംരക്ഷിക്കുന്നതല്ല സംരക്ഷണം എന്ന് പറയുന്നത്. ഉടയേണ്ടതൊക്കെ ഒരുപാട് ഉടഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ. സ്വാമി, ഒരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളത്, ഈ തിരുവള്ളുവരുടെ തിരുക്കൂടുകൾ ഇപ്പോൾ ഒരു പരസ്പര ബന്ധമില്ലാത്ത തരത്തിൽ വ്യാഖ്യാനിച്ച അർത്ഥം കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. രണ്ടുപേര് പറയുമ്പോൾ ഒരു തരത്തിലും അത് പരസ്പരം ബന്ധിപ്പിക്കുന്ന തരത്തിലല്ല അതിന്റെ അർത്ഥം പറയുന്നത്. അത് വ്യാകരണത്തെ ശരിക്കും ഉപയോഗിക്കാൻ അതിൽ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ അല്ലേ? ഈ വ്യാകരണം പഠിക്കുന്നയാളത് പറയുന്നതിന് ഒരുപാട് കഷ്ടമുണ്ട്. എന്തുകൊണ്ട്? ഇത്രയും പ്രൗഢമായ വ്യാകരണം ഉണ്ടായിട്ടും വേദത്തെ എത്ര തരത്തിൽ വ്യാഖ്യാനിച്ചു? അത് തിരുവള്ളുവരുടെ കുഴപ്പമാണ്. സമയത്തിന്റെ വാക്യ വാച്യാർത്ഥത്തിൽ വലിയ വ്യത്യാസം വരുന്നില്ലല്ലോ. വ്യാകരണം ശക്തമായ വ്യാകരണം ഉണ്ടായിരുന്നിട്ടും വേദത്തിന്റെ അർത്ഥം ഒരു രീതിയിലാണോ പറയുന്നത്? അല്ല, പരസ്പര വിരുദ്ധമായിട്ടല്ലേ പറയുന്നു? ആണോ അല്ലയോ? അതെ, അത് താല്പര്യത്തിലല്ലേ ഉള്ളൂ, വാച്യാർത്ഥത്തിൽ അല്ല. അർത്ഥം അത് താല്പര്യമായാലും എന്തായാലും വേദത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് പരസ്പര വിരുദ്ധമായിട്ട് എങ്ങും തൊടാത്ത രീതിയിൽ എത്രയോ വ്യാഖ്യാനം. അതുണ്ട്. അപ്പൊ വ്യാകരണം വന്നുകൊണ്ട് എല്ലാം ഒന്നായോ? അതില്ല. അത് തന്നെയാണ് അതിനൊക്കെ സംഭവിക്കുന്നത്. അതൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലിരിക്കുന്നതനുസരിച്ച് അവർ വ്യാഖ്യാനിക്കും. അത് വ്യാകരണം ഉണ്ടെങ്കിലും വ്യാകരണം ഇല്ലെങ്കിലും രക്ഷയില്ല. അത് പറയുമായിരിക്കും വ്യാകരണത്തെ അറിയാത്തതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതെന്നല്ലേ, അതല്ലേ പറയാൻ വരുന്നത്? പക്ഷെ വ്യാകരണം അറിയാവുന്നവരാണ് ഈ ഇതെല്ലാം ചെയ്തു വെച്ച് ഈ വ്യാഖ്യാനം മുഴുവൻ ഉണ്ടാക്കിയത്. വ്യാകരണത്തിന്റെ അങ്ങേയറ്റത്ത് പോയവരാണോ? പദത്തിന്റെ അർത്ഥം വ്യത്യസ്തമായിട്ട് പറയൂ. അതല്ലേ അത് ഈ കാണുന്നത്. തത്വസി മാത്രം എടുത്താൽ മതി, കൂടുതലൊന്നും എടുക്കണ്ട. വ്യാകരണം അറിയാമെന്നുള്ള ആൾക്കാർ വ്യാഖ്യാനിച്ചപ്പോ എത്ര അർത്ഥം വന്നു? ഇപ്പൊ വ്യാകരണം അറിയാമെന്നുള്ളവർ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ 100 അർത്ഥം വരാമെങ്കിൽ, വ്യാകരണം അറിയാത്ത ഉള്ളവർ വ്യാഖ്യാനിക്കുമ്പോഴും വന്നോട്ടെ, അതിനെന്ത് സമാനം പറയും? ആത്യന്തികമായും മനുഷ്യന്റെ അവനവന്റെ താല്പര്യങ്ങളും ബുദ്ധിയും അനുസരിച്ചായി വ്യാഖ്യാനം വരാം. അതിന് വ്യാകരണമായിട്ട് ബന്ധമൊന്നുമില്ല. വ്യാകരണം ഉണ്ടെങ്കിലും അത് ഏത് രീതിയിൽ ഉപയോഗിക്കും, ഏത് രീതിയിൽ അതിനത് ഉപയോഗിക്കും. അത് മുഴുവനും ഇല്ലാതാക്കാൻ പറ്റില്ലെങ്കിലും എത്രയും കുറയ്ക്കാൻ പറ്റുമോ അത് കുറയ്ക്കാൻ ആ ഉദ്ദേശമായിരിക്കും. അല്ല, ഇത് വ്യാകരണം ഇല്ലാതാക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു. ഞാൻ പറയുന്ന എന്ത്? നിങ്ങൾ വ്യാഖ്യാനിക്കുന്നേ. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ വ്യാകരണം വേണ്ടെന്നോ വ്യാകരണം ഇല്ലാതാക്കണമെന്നോ അങ്ങനെയൊന്നുമല്ല അഭിപ്രായം. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന എന്ത്? നിങ്ങൾ കേൾക്കുന്ന എന്ത്? ഞാൻ വ്യാകരണത്തിന്റെ ശത്രുവല്ല. ആ പിന്നെ സ്വാമിയോട് ഞാൻ സ്വാമി പറഞ്ഞ് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കുന്നു. പിന്നെ എന്താണ് ഈ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് പറയുക. അല്ല, ഇത് മുഴുവനും ഈ ഭാഷയുടെ നാശത്തിന് കാരണമാകാൻ എത്ര സാധ്യതയുണ്ട്? ഒരു കാരണം, ഭാഷ എന്ന് വെച്ചാൽ കാലാനുസൃതമായി ഭാഷ വികസിക്കാത്തതിന് ഒരു കാരണം വ്യാകരണത്തിന്റെ യാഥാസ്ഥികതയാണ്. അത് ഇതുപോലെയാണ്, ഒരു വളരേണ്ട ഒരു മരത്തിനെ കമ്പി കൊണ്ട് വരിഞ്ഞ് മുറുകിക്കഴിഞ്ഞ് എന്ത് സംഭവിക്കും? അത് തന്നെ ഭാഷയ്ക്ക് സംഭവിക്കും. അങ്ങനെ സംഭവിക്കാത്ത ഭാഷകളെല്ലാം വളർന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഹിന്ദി ഭാഷയാണ്, എന്തെല്ലാം പരിണാമങ്ങളിലൂടെ അത് കടന്നുപോയി ഇന്ന് ജനങ്ങളുടെ ഭാഷയായി നിൽക്കുന്നു. അലേതെല്ലാം ഭാഷകളിൽ നിന്ന് വാക്കുകൾ കടന്നു വന്നു, പ്രയോഗങ്ങൾ കടന്നു വന്നു. അതിന് നിയമമില്ല. നിയമമുണ്ട്, നിയമമുണ്ടായിട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. അത് മാത്രമല്ല, ഈ സംസ്കൃത ഭാഷയ്ക്ക് ഒന്ന് ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഹിന്ദിക്കാർ തന്നെ പറയും, ഹോത്താ ഹേ, ഹോത്തി ഹേ, ഹോത്താ ഹൂം, ഇത്തരം ചില നിയമങ്ങൾ പാലിക്കണമെന്ന് പറയും. വെച്ചാൽ അത് പ്രയോഗത്തിലുള്ള നിയമങ്ങളാണ്, അത് നിങ്ങൾ പാലിച്ചാൽ മതി. പദങ്ങൾ കടന്നു വരുന്നതിനോ പദങ്ങളുടെ അർത്ഥങ്ങൾ മാറുന്നതിനോ അവരെതിരല്ലാണോ? പക്ഷേ സംസ്കൃതത്തിലല്ല, ഇവിടുത്തെ വ്യാകരണം മുഴുവൻ പദത്തിലാണ് നടക്കുന്നത്. പ്രയോഗങ്ങളെ കുറിച്ചല്ല ഇവർക്ക് വ്യാകുലത. പദം തന്നെ നിഷ്പത്തമാക്കുകയാണ് ധാതുവിൽ നിന്ന്, റോട്ടിൽ നിന്ന്. അതിൽ മാറ്റം വരാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയൊരു പദത്തിന് കടന്നു വരാൻ പറ്റില്ല. മറ്റു ഭാഷകളിൽ അങ്ങനെ ഒരു പദം നിഷ്പത്തി ഉണ്ടെങ്കിലും അവരതിൽ വാശി പിടിക്കത്തില്ല എല്ലായിടത്തും. ഇനി മറ്റൊരു ഭാഷയിൽ നിന്നൊരു പദം കടന്നു വന്നുകഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവര് കുറച്ച് പറയുന്നത് എന്താണ്? നിങ്ങൾ പ്രയോഗങ്ങളെ ശ്രദ്ധിക്കണം. അങ്ങനെയല്ലേ? അല്ലേ, അതിലും വേണ്ടി വന്നാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. വളരെയധികം വിട്ടുവീഴ്ചയുണ്ട്. പക്ഷേ ഈ ഓരോ പദത്തിനും കയറി പിടിക്കുന്ന പരിപാടിയില്ല. ഇവിടെ എന്ന് പറയുന്നത് വ്യാകരണശാസ്ത്രം നിന്ന് പദനിഷ്പത്തിയാണ്, ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ പദങ്ങളെയാണ്. അതിൽ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഭാഷ എങ്ങനെ വികസിക്കും? ഇപ്പൊ വാർത്തകാരനും ഭാഷകാരനും ഇതെല്ലാം പറഞ്ഞെങ്കിലും വീണ്ടും വൈയാകരണന്മാർ പറയുന്നത് എന്താണ്? പാടില്ല. ഇനി നിങ്ങൾ അങ്ങേറ്റം നിങ്ങൾ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഭാഷകാരനും വാർത്തകാരനും പറഞ്ഞതിന് അപ്പുറം പോകണ്ട, അവിടെ നിന്നാൽ മതി. സമാസങ്ങൾ പുതിയതുണ്ടാക്കാൻ പാടില്ല എന്ന് യാഥാസ്ഥികന്മാർ പറയും. സമസ്ത പദങ്ങളും പുതിയതുണ്ടാക്കരുതെന്ന് യാഥാസ്ഥികന്മാർ പറയും. അങ്ങനെ സമസ്ത പദങ്ങളും പുതിയത് നിർമ്മിക്കരുതെന്നാണ് യാഥാസ്ഥികന്മാർ. സമസ്ത പദങ്ങൾ ഉപയോഗിക്കുന്നതിന് വ്യാകരണത്തിൽ നിയമമുണ്ടല്ലോ, ആ നിയമം അനുസരിച്ച് ഉണ്ടാക്കാം. അതിന് വലിയ കുഴപ്പമില്ല, കാരണം അതിന് കുഴപ്പമില്ലാത്ത എന്തുകൊണ്ട്? വാക്യം അനുവദിച്ചിട്ടുണ്ട്, സമസ്ത പദം ഉപയോഗിച്ചിട്ടുണ്ട്, വികല്പ വിധിയാണ്. അതിന് വലിയ ദോഷം വരുന്നില്ല. വികല്പങ്ങളുണ്ടെങ്കിൽ ദോഷമുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, പദങ്ങളിൽ വാശി പിടിച്ച്. അപ്പോ ഉള്ള പദങ്ങളെ മാറ്റാനും പ്രയാസവും, മാറ്റുന്നെങ്കിൽ പഴയ നിയമം അനുസരിച്ചായിരിക്കണം പുതിയ പദങ്ങൾ കൊണ്ടുവരാനും പറ്റും. അപ്പോ നമുക്കത് എന്താണ് അംഗീകരിക്കാൻ പ്രയാസം വരും. കാരണം ഇത് രചിച്ച മഹർഷിയോടുള്ള ആദരവും ഈ ശാസ്ത്രത്തിൽ കാണിച്ചിരിക്കുന്ന ബുദ്ധി കൗശലം അതിനോട് നമ്മുടെ മനസ്സിലുള്ള മതിപ്പും, ഇത് രണ്ടും കൊണ്ട് ഈ പറയുന്ന കാര്യം അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്, അംഗീകരിച്ചേ പറ്റും. നമ്മുടെ അനുഭവം അതാ പഠിപ്പിച്ചത്, സംസ്കൃതം പോയി അപ്രത്യക്ഷമായത് അതുകൊണ്ടാണ് ഒരു കാരണം. അത് മാത്രമെന്ന് ഞാൻ പറയുന്നു. അപ്പോ എന്തുവരുന്നു, വാസ്ത്രഹാരത, അത് പറഞ്ഞപ്പോഴാണ് പണിനി പറയുന്നത്. കൃത്യമായി പറയണമെങ്കിൽ രഥ, വാസ്ത്ര എന്ന് പറഞ്ഞാൽ രഥ എന്നർത്ഥം തന്നെ മനസ്സിലാക്കണം. പിന്നെ പാണിനി തന്നെ മറ്റു ചില നിയമങ്ങളനുസരിച്ച് വാസ്ത്രശബ്ദം മറ്റു സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ചാൽ ഇപ്പൊ ചോദിക്കുക, അതൊരു നല്ല ഗുണമല്ലേ? വസ്ത്രസംബന്ധി വാസ്ത്രം ഉപയോഗിക്കാമല്ലോ, എന്താ കുഴപ്പം? ഇത്രയും വികല്പ ഒരുപാട് സൂത്രങ്ങളുണ്ട് വാസ്ത്രശബ്ദം ശ്രദ്ധിക്കുക. പക്ഷെ വൈയാകരണന്മാരിവിടെ ഇടങ്കോലിടുന്ന എന്താണോ അവിടെയാണ് തകരാറ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രയോഗിച്ച അവർ അംഗീകരിക്കില്ല. അപ്പൊ നമുക്കറിയാൻ പറ്റില്ലല്ലോ, നമുക്ക് അത്രയും വലിയ ശാസ്ത്ര പരിചയമില്ലല്ലോ. ഗീതാപ്രസംഗങ്ങളുടെ ബുക്കിൽ നാരായണത്തിൽ ഇതൊക്കെ വ്യാകരണ അബദ്ധ ശബ്ദമാണ്, അസാധു ശബ്ദമാണെന്ന് ടിപ്പണി ചെയ്തിരിക്കുക. അതിപ്പോ യാഥാസ്ഥികന്മാര് പറയുന്നത്, കാരണം അദ്ദേഹത്തിന്റെ കാലത്തിനനുസരിച്ച് മുന്നോട്ട് ചിന്തിച്ച ആളാണ് വ്യാകരണത്തെ സംബന്ധിച്ച് ഭാവി. അന്ന് അങ്ങനെ ആരും ചിന്തിക്കത്തില്ല, അദ്ദേഹത്തിന്റെ കാലഘട്ടം ഭട്ടോജി ദീക്ഷിതരുടെ കാലമാണ്. പക്ഷെ അദ്ദേഹം ധൈര്യം കാണിച്ച ആളാണ്. അല്ല, വ്യാകരണത്തെക്കുറിച്ച് പരിചയമില്ലാത്തതുകൊണ്ടല്ല, വ്യാകരണ ശാസ്ത്രത്തിന്റെ മറുകര കണ്ട ആളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാം, അദ്ദേഹം അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രയോഗിച്ചു. നിഷേധികൾ ഏത് കാലത്തിലും ഉണ്ടാകുമെന്ന്. പിന്നെ പ്രബന്ധം എഴുതിയിട്ടുണ്ട് അപാണിനിയ പ്രാമാണ്യ സാധുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തു തന്നെ ആകാനാണ് വഴി. പ്രയോഗിച്ചാലും പ്രയോഗിച്ചില്ലെങ്കിലും അങ്ങനെ അങ്ങനെ അത് ആധുനിക ഇപ്പോ രാജരാജവർമ്മ ഇപ്പൊ പറയുന്നുണ്ട്, അങ്ങനെ ഭാഷയിൽ കടുംപിടുത്തം പാടില്ല. ഭാഷ വളരെ ആധുനികമായ വൈയാകരണന്മാർ പ്രത്യേകിച്ചും മറ്റു ഭാഷകളുടെ വളർച്ച കണ്ടപ്പോൾ, ഇംഗ്ലീഷ് ഭാഷ പ്രത്യേകിച്ച് അതൊക്കെ പഠിച്ചവരാണ് പിന്നെ ഇതിലൊരു മാറ്റം വരുത്താൻ ആഗ്രഹിച്ചു. അത്രയും പ്രാചീനതയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഭാഷകൾ ലോകത്ത് പ്രചരിച്ചു, അത്രയും പ്രാചീനതയും പ്രൗഢിയുമുള്ള ഒരു ഭാഷ നശിച്ചു. അപ്പോൾ വ്യാകരണത്തിൽ വാശി പിടിക്കരുത്, അവർക്കൊക്കെ അതിൽ ഒരു സ്വതന്ത്ര നിലപാടുണ്ട്. പിന്നെ എന്നാലും നിയമങ്ങൾ അപ്പൊ ചോദ്യം, പിന്നെ എന്തിനാ വ്യാകരണ നിയമം? അങ്ങനെ ഒരു ചോദ്യം വരും. അങ്ങനെ ഭാഷയെ ഉച്ഛൃംഖലമായി വിടുകയാണെങ്കിൽ പിന്നെ വ്യാകരണ നിയമം എന്തിനാ? ഒരടിസ്ഥാനം വേണം ഈ വളർച്ചയ്ക്ക്. ഈ മാറ്റങ്ങളും ഒരു ഒരു ഇതിൽ നിന്നുകൊണ്ട് മാറാൻ പാടുള്ളൂ എന്ന് പറയാനാണ്. ഒരു ഒന്നിനും നിൽക്കാൻ പാടില്ല, എന്നാലേ ഭാഷ വളരത്തുള്ളൂ എന്നാണ് ഭാഷയെ സംബന്ധിച്ചുള്ള ആധുനികമായ കണ്ടെത്തൽ. പിന്നെ എന്തിനു വ്യാകരണം? പഴയ ഭാഷയിലെ വാക്കുകളെ മനസ്സിലാക്കാൻ. വ്യാകരണമുള്ള കാലഘട്ടത്തിൽ അതെ. അപ്പൊ ഇപ്പൊ വ്യാകരണം വേണ്ടെന്നാണ്? അതിന് വ്യാകരണം പിന്നീട് ഉണ്ടാകും. ഇന്നുണ്ടല്ലോ ഇംഗ്ലീഷിന് വ്യാകരണം, ഇപ്പൊ അല്ലേ പഠിക്കുന്നില്ലേ ആൾക്കാർ? വ്യാകരണം എന്തിന്? ഹിന്ദിക്ക് വ്യാകരണം എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാകരണം കാലം കൊണ്ട് വരും. അതാത് കാലത്തേക്ക് യോജിച്ചത് കാലം, അതാണ് പ്രാധാന്യം. ഭാഷകാരം തുടങ്ങുന്നതിന് എന്താണ്, എന്തിനു വ്യാകരണം? അപശബ്ദങ്ങളിൽ നിന്ന് ശരിയായ ശബ്ദങ്ങളെ വേർതിരിക്കുന്നതിന്. ഗോദ, ഗോണി, ഇങ്ങനെ ഗോശബ്ദത്തിന് ഒരുപാട് ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നു, അതിലൊരു ശബ്ദത്തെ നിശ്ചയപ്പെടുത്തും. ആ കാഴ്ചപ്പാട് ശരിയാണ് എന്ന് പറഞ്ഞാൽ അതാത് കാലത്തേക്ക് ഭാഷയ്ക്കൊരു നിയമം വേണം. നമ്മളിപ്പോൾ പ്രയോഗിക്കുന്നത് ഒരു നിയമമില്ലാതെ ഭാഷ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഭാഷയുടെ ഭംഗി നഷ്ടം. അത് കാലം കൊണ്ട് പരിമിതപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചു, പക്ഷേ അത് മാറുന്നു. എല്ലാ വ്യാകരണ നിയമങ്ങളും കാലത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഈ കാലത്തേക്ക്. അത് എത്ര കാലത്തേക്കെന്ന് വെച്ചാൽ ഭാഷയുടെ വളർച്ചയ്ക്കനുസരിച്ചിരിക്കും. നാളെ വേണ്ടെന്നുണ്ടെങ്കിൽ ആ നിയമം മാറ്റണം. മാറും നിയമം, ഭാഷ വളരുകയാണെങ്കിൽ നിയമം മാറും. പക്ഷെ എന്നാലും വൈയാകരണന്മാർ ചെയ്യേണ്ടത് അതാത് കാലത്തിന് അതാത് ചുറ്റുപാടുകൾക്ക് യോജിച്ച നിയമങ്ങൾ വയ്ക്കുക. അപ്പോൾ ഭാഷയ്ക്കൊരു ചന്തമല്ല ഉണ്ടാവും. അത്രയും വ്യാകരണത്തെ സംബന്ധിച്ച് പറ്റൂ. അത് നിയമം ഉണ്ടാക്കുന്നവർ മനസ്സിലാക്കുന്നു. പഴയ നിയമങ്ങൾ വെച്ചുകൊണ്ട് അതനുസരിച്ച് ഇന്നും നിയമം എന്ന് പറയുന്ന അബദ്ധമാണ്. ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ, പ്രചാരത്തിലുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുക. അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞ അന്നത്തെ കാലത്തേക്ക് വേണ്ടിയിട്ടാണ് എന്നടുത്തു. ഇന്ന് ഭാഷ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇതാണ് ഇന്നത്തെ നിയമം. നാളെ ഇതായിരിക്കണമെന്ന് ഭാഷകാരൻ പറയുന്നില്ല. ആണെന്ന് പറഞ്ഞിടത്തോ പേശക വെച്ചിരുന്നു. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? തേന. ഓ, തേന എന്നുള്ളത് കൊണ്ട് വാസ്രോരഥ എന്നുമാണ്. ഇത് ഭാഷയെക്കുറിച്ചും വ്യാകരണത്തെക്കുറിച്ചും ഒക്കെ പറയേണ്ടി വരുന്ന വേദിയിൽ ഇത് പറയണം. ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ചിന്തിച്ചിട്ട് എന്തുകൊണ്ട് ഭട്ടതിരി മാറി. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണം ഗച്ഛതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.